സ്മരിച്ചുകൊണ്ട് വരുന്ന സൂത്രശങ്കര ഭാഷ അദ്ദേഹം 3:12 അധികരണം ആ സൂത്രം അതോ അനന്തേന തഥാഹി ലിംഗം. ഇവിടെ അശൂന്യം എന്നുള്ളതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ശൂന്യവാദം എന്നുള്ളതിൻ്റെ പ്രകടനത്തിൽ സദ്വാദം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്, അതുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അഥാത ആദേശവും നീതി നീതി, ഇത് സർവഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അതാണ് ചോദ്യം, അതിന് സമാധാനം പറഞ്ഞു. സർവാഭാവ രൂപത്തിലുള്ള ശൂന്യമല്ല ബ്രഹ്മം, ശൂന്യമല്ല. അത് ശൂന്യമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് യോഗികളുടെ ഉദാഹരണം പറഞ്ഞു. യോഗികളും സാക്ഷാത്കരിക്കുന്ന ശൂന്യത്തെയല്ല, അവർ പറയുന്ന പുരുഷൻ അത് ശൂന്യമല്ല. അപ്പൊ അവിടെ ധ്യാതാവ് ധ്യേയം എന്നുള്ള ഭേദം വരും യോഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ. അതിന് സമാനം പറഞ്ഞു, അത് സ്വാഭാവികമാണ്, സ്വാഭാവികമായ ഭേദത്തെ സ്വീകരിക്കാം. അതിനെ തന്നെ അടുത്ത് വിശദീകരിക്കുകയാണ്. അതോ അനന്തേന തഥാഹി ലിംഗം അതശ്ച സ്വാഭാവികത്വാദ് അഭേദസ്യ അവിദ്യാകൃതത്വാച്ച ഭേദസ്യ വിദ്യയാ അവിദ്യാം വിധൂയ ജീവ പരേണ അനന്തേന പ്രാജ്ഞേന ആത്മന ഏകദാം ഗച്ഛതി തഥാഹിലിംഗം സയോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ബ്രഹ്മൈവ സൻ ബ്രഹ്മാപ്യേതി ഇത്യാദി. അതശ്ച സ്വാഭാവികത്വത് അഭേദസ്യ, യോഗികൾ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നിടത്തും അവിടെ യോഗി വേറെ, അവിടെ സാക്ഷാത്കരിക്കുന്ന തത്വം വേറെ, അങ്ങനെ വരുന്നില്ല. എന്തുകൊണ്ട്? സ്വാഭാവികത്വം അഭേദസ്യ, അഭേദം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അവിദ്യാകൃതത്വച്ച ഭേദസ്യ, ഭേദം എന്ന് പറയുന്നത് അവിദ്യാകൃതമാണ്. അത് അദ്വൈതത്തിൻ്റെ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ യോഗിയുടെ സാക്ഷാത്കാരത്തെ ഇങ്ങനെ മനസ്സിലാകും. അതിലൂടെ സാക്ഷാത്കരിക്കാൻ ആർക്കായാലും ഇവിടെ ഒരു തത്വമേ ഉള്ളൂ, അതാര് സാക്ഷാത്കരിച്ചാലും അത് എന്ത് പേരിൽ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ തത്വത്തെ അഭേദമായി എടുക്കുക, അതിൽ വരുന്ന ഭേദങ്ങളെല്ലാം കൽപ്പനകളായും സ്വീകരിക്കുക. സർവത്ര അങ്ങനെ തന്നെയാണ്. അവിദ്യാകൃതത്വച്ച ഭേദസ്യ വിദ്യയാ അവിദ്യാം വിധൂയ, വിദ്യ കൊണ്ട് അവിദ്യയെ ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. ജീവപരേണ അനന്തേന പ്രാജ്ഞേന ആത്മന ഏകദാം ഗച്ഛതി, ഇതാണ് സിദ്ധാന്തം. ജീവൻ ആ പരമാത്മാവുമായി ഏകതയെ പ്രാപിക്കുന്നു. തഥാ ഹി ലിംഗം സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി, ആരാണ് ആ പരമമായ ബ്രഹ്മത്തെ അറിയുന്നത്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മേവ സൻ ബ്രഹ്മാപ്യേതി, ബ്രഹ്മമായിരുന്നുകൊണ്ട് തന്നെ അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. മുമ്പ് ബ്രഹ്മം അല്ലാതിരുന്നിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം യോഗിയുടെ സാക്ഷാത്കാരത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. നമ്മുടെ യോഗി സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാലും, ഇനി ആര് സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞാലും, അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം തത്വം അത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിലും ഭേദത്തെ സ്വീകരിക്കുന്നു. ആദ്യം ബ്രഹ്മം അല്ലാതിരുന്നിട്ട് പിന്നെ ബ്രഹ്മത്തെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നതല്ല, അത് സാക്ഷാത്കരിക്കുന്നതിന് മുമ്പും ബ്രഹ്മം തന്നെ. ഉഭയ വ്യപദേശ വ്യപദേശത്തു അഹി കുണ്ടലവത്. ഇനി പറയുന്ന രണ്ട് സൂത്രങ്ങളും സിദ്ധാന്തമല്ല. ഇവിടെ പറയുന്നു, തസ്മിന്നേവ സംരാധ്യ സംരാധക ഭാവേ മതാന്തരപന്യസ്ഥിതി സ്വമതവിശുദ്ധേ. സംരാധ്യ സംരാധക ഭാവം, അത് യോഗികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് അത് വന്നത്. അവിടെ സംരാധകൻ സംരാധ്യൻ, സംരാധകനായ യോഗി സംരാധ്യമായി പരമാത്മാവ്. അപ്പോൾ അവിടെ ഭേദം വരുന്നു. ഈ ഭേദത്തെ അദ്വൈതത്തിൽ എങ്ങനെ അംഗീകരിക്കും? പറയുന്നു, ആ സംരാധ്യ സംരാധക ഭാവം, അതിന് പലതരത്തിലും വിശദീകരണങ്ങളുണ്ട്. ഒരേ ഒരു തത്വത്തെ തന്നെ പലരും പല രീതിയിൽ പറയുന്നു. അപ്പോൾ ഇവിടെ അതിനൊന്ന് പരാമർശിക്കുന്നു മറ്റ് കാഴ്ചപ്പാടുകൾ, അദ്വൈത ഇത്തരമായ കാഴ്ചപ്പാടുകൾ. അതിലൊന്നാണ് ഭേദാഭേദവാദം, ഭേദത്തെ അഭേദത്തെ അംഗീകരിക്കുക. അതിനിവിടെ പരാമർശിക്കുന്നു, പക്ഷേ സിദ്ധാന്തമല്ല, അങ്ങനെയും അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ യോഗികളുടെ കാര്യം പറഞ്ഞു, യോഗമെന്ന് പറയുന്നത് സിദ്ധാന്തമല്ല, അതിനെ പരാമർശിച്ചതുപോലെ തന്നെ ഭേദാഭേദത്തെയും ഇവിടെ പരാമർശിക്കുന്നു. എന്തിനു വേണ്ടി? സ്വമത വിശുദ്ധയെ പറയുന്നു, സ്വമത വിശുദ്ധിക്ക് വേണ്ടി. അത് മനസ്സിലാക്കുമ്പോൾ സ്വമത വിശുദ്ധി എങ്ങനെ വരും? സ്വമതം അതല്ല, അദ്വൈതമതം അതല്ല എന്ന് മനസ്സിലാക്കും. ഭേദാഭേദമല്ല അദ്വൈതം. അത് മനസ്സിലാക്കിയാൽ അതിനെ നിഷേധിക്കാൻ പറ്റും. തസ്മിന്നേവ സംരാധ്യ സംരാധക ഭാവേ. മുമ്പ് യോഗികളുടെ ആ സംരാധ്യ സംരാധക ഭാവം, അതിന് അദ്വൈതത്തിൽ സമാനം പറഞ്ഞു. അവിടെ യോഗിയുടെ ധ്യേയമായ തത്വം യോഗിയിൽ നിന്ന് അന്യമല്ല, പക്ഷെ അങ്ങനെ ധ്യാനിച്ചു സാക്ഷാത്കരിച്ചു എന്നെല്ലാം പറയുമ്പോൾ ഭേദം വരുമല്ലോ. അത് കല്പിതമാണ്, അവിദ്യാകൃതമാണ് ഭേദം. ഇതാണ് സിദ്ധാന്തം. പക്ഷെ ഇതേ കാര്യത്തെ തന്നെ സ്വമതവിശുദ്ധിക്ക് വേണ്ടിയിട്ട്, മതം എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം, സുസിദ്ധാന്ത വിശുദ്ധിക്ക് വേണ്ടി ഭേദാഭേദത്തെയും ഈ രണ്ട് സൂത്രങ്ങളിലും പരാമർശിക്കുന്നു. മതം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വസിദ്ധാന്തം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന മതം എന്നുള്ള അർത്ഥത്തിലല്ല. അല്ല, പ്രചാരത്തിലിരിക്കുന്ന മതവും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രചാരത്തിലിരിക്കുന്ന മതം എന്ന് പറയുമ്പോൾ ക്രിസ്തു മതം, ഇസ്ലാം മതം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു മതം, അതില്ലാതിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്തരം മതങ്ങളുടെ പല മതങ്ങളുടെ പ്രധാനമായ ഒന്ന്, ഒരു പ്രാമാണികമായ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, അത് ശങ്കരാചാര്യർക്കുണ്ട്. ചിലർ ഖുറാനിൽ വിശ്വസിക്കുന്നു, ചിലർ ബൈബിളിൽ വിശ്വസിക്കുന്നു, അതുപോലെ ശങ്കരാചാര്യർ വേദത്തിൽ വിശ്വസിച്ചിരുന്നു. പിന്നെ അത് ഈശ്വരപ്രോക്തമെന്ന് കരുതുക, അതും ശങ്കരാചാര്യർ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ പ്രാമാണികമായി സ്വതപ്രമാണമായി സ്വീകരിക്കുക, അത് സ്വീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ നോക്കിയ ശങ്കരാചാര്യർ ഒരു മതവിശ്വാസിയായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ഗ്രന്ഥത്തെ, അതൊക്കെയാണ് മതത്തിൻ്റെ അടയാളമായി പറയുന്നത്. പിന്നെ ചില ആചാരങ്ങൾ അതിനെ മതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുക. അത് നോക്കിയാലും ശങ്കരാചാര്യർക്കും ഉണ്ടായിരുന്നു ചാതുർവർണ്ണ്യം. അതിനെ സാധൂകരിക്കുന്ന സ്മൃതികൾ ഇതൊക്കെ ശങ്കരാചാര്യർ സ്വീകരിച്ചിരുന്നു. അപ്പോൾ പ്രാമാണികമായ ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നു. ആചാരങ്ങളെ സ്വീകരിക്കുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ ആചാരം ചാതുർവർണ്ണ്യമായിരിക്കണം എന്നുള്ളത് പല ഭാഗത്തും പറയുന്നുണ്ട്. അതും സ്മൃതികളിൽ പറയുന്ന ഗൗതമ സ്മൃതി മനുസ്മൃതിയിലെല്ലാം പറയുന്ന ആചാരങ്ങൾ പാലിക്കണം എന്ന് പറയും. ഇസ്ലാം മതം, ക്രിസ്തു മതം ഇതിലൊക്കെ പറയുന്നു അത് തന്നെയാണ്. അവരോരോരോ ആചാരങ്ങളെ നിർദ്ദേശിക്കുന്നു. ആചാരങ്ങൾ ആ മതവിശ്വാസികൾ പാലിക്കണം. അത് നോക്കുമ്പോൾ ഇതാണ് മതത്തിൻ്റെ മുഖ്യമായി വരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നൊരു പ്രാമാണിക ഗ്രന്ഥം, പിന്നെ ആചാരം. പിന്നെ വരുന്നത് പ്രവാചകനാണ്. അപ്പം ഈ മതങ്ങളിലും പ്രവാചകന്മാരെ സ്വീകരിക്കുന്നു. ഇവിടെ ഭാഷകാരനും പല ഋഷിമാരുടെ കാര്യം പറയുന്നു, അത് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഋഷിമാർ മറ്റു മതങ്ങളിലും പല പ്രവാചകന്മാർ സ്വീകരിക്കുന്നു. ഒരു മുഖ്യപ്രവാചകനെ സ്വീകരിക്കുന്നു. ഇവിടെ അങ്ങനെയാണ്, പലരെയും ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ട്. ഭഗവാനെ സ്വീകരിക്കുന്നു, അവതാരമായി സ്വീകരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിനെ ഈ ദൈവപുത്രനായി സ്വീകരിക്കുന്നു, നബിയെ പ്രവാചകനായി സ്വീകരിക്കുന്നു, അതുപോലെ കൃഷ്ണനെ ശങ്കരാചാര്യർ സ്വീകരിക്കുന്നുണ്ട്, ഈശ്വര അവതാരമായി. അങ്ങനെ നോക്കുമ്പോൾ ശങ്കരാചാര്യർ ഒരു മതപ്രചാരകൻ തന്നെ. പിന്നെ അതിൽ വിശേഷമായിട്ടുള്ളത് അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വത്തെ വളരെ ശക്തമായി അതിനെ സമർത്ഥിക്കുന്നു. മറ്റ് മതപ്രവാചകന്മാർക്ക് അവരുടേതായ അതുപോലെയുള്ള സിദ്ധാന്തങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. ഇപ്പോൾ ശങ്കരാചാര്യർക്കും മതമുണ്ട്, ഇല്ലയെന്ന് പറയാൻ കഴിയത്തില്ല. പിന്നെ ആ മതം ത്തിന് ശങ്കരാചാര്യരുടെ അടുത്ത് ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരിടത്തും ഭാഷയത്തിലുള്ളടുത്ത് ശങ്കരാചാര്യർ ഹിന്ദു മതത്തെ കുറിച്ച് പറയുന്നില്ല. ബൗദ്ധന്മാരെ കുറിച്ച് പറയുന്നു, ജൈനന്മാരെ കുറിച്ച് പറയുന്നു, ചാർവാകനെ കുറിച്ച് പറയുന്നു, ശൈവന്മാരെ കുറിച്ച് പറയുന്നു. ഒരു സ്ഥലത്ത് ഹിന്ദു മതത്തെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ശങ്കരാചാര്യരുടെ കാലത്തും ഈ സാധനം ഉണ്ടായിരിക്കാൻ വഴിയില്ല, ഉണ്ടെങ്കിൽ പറഞ്ഞനല്ലോ. അതിനുശേഷം ഒന്നായിരിക്കും എന്നു ഇരിക്കുന്നുള്ളൂ. ഈ ശങ്കരാചാര്യർ എന്തുകൊണ്ട് പറഞ്ഞില്ല ഹിന്ദു മതത്തെ കുറിച്ച്? പിന്നെ ശങ്കരാചാര്യർ പറയുന്നു, ഇവിടെ പറയുന്നു എന്താണ്? സ്വമതം അദ്വൈത മതം ആണ് പറയുന്നത്. അദ്വൈത മതം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അന്ന് അതിനു മുമ്പ് നിലനിന്നിരുന്ന മതങ്ങൾ അതിനെ പരാമർശിക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഭേദാഭേദ മതം. പോലെയുള്ള മതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഗവത മതം എന്ന് പറയുന്നുണ്ട്. ബൗദ്ധ ജൈന മതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദുമതത്തെ കുറിച്ച് അവിടെയെങ്ങും പരാമർശിക്കുന്നില്ല. അദ്വൈത മതമാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ റിലിജിയൻ എന്നും പറയാം. ഇന്നത്തെ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിന് ശങ്കരാചാര്യനെ യോജിപ്പിക്കുന്നുണ്ട്. അതിനോട്ട് സ്വമത വിശുദ്ധയെ, അതിൽ പ്രധാനമായും മതം എന്ന് പറയുമ്പോൾ അദ്വൈതം. പക്ഷെ അദ്വൈതത്തെ അംഗീകരിക്കുമ്പോൾ ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും. ശങ്കരാചാര്യന്റെ നിലപാടനുസരിച്ച് അദ്വൈതത്തെ അംഗീകരിക്കുമ്പോൾ വേദത്തെ പ്രമാണമായി സ്വീകരിക്കേണ്ടി വരും, മനസ്സുത പ്രമാണമായി സ്വീകരിക്കേണ്ടി വരും, ഇവിടെ പറയുന്ന പ്രവാചകന്മാരെയൊക്കെ സ്വീകരിക്കേണ്ടി വരും, പിന്നെ ആചാരങ്ങളെ അതും നിർബന്ധമാണ്. ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ സമൂഹ വ്യവസ്ഥിതി അതിനെ സ്വീകരിക്കേണ്ടി വരും. ഇതെല്ലാം വേണമെന്ന് നിർബന്ധമുള്ള ആളാണ് ശങ്കരാചാര്യർ. പക്ഷെ മതം ഹിന്ദുമതമല്ല, അദ്വൈത മതമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഗവേഷണം നടത്താം. എന്റെ ഗവേഷണത്തിൽ ഇത്രയാണ് കിട്ടിയത്. അതിൽ മുഖ്യമായ മതത്തെയാണ് പറയുന്നത് സ്വമത വിശുദ്ധയെ. തന്റെ അദ്വൈത സിദ്ധാന്തത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ഭേദാഭേദ മതം പോലെയുള്ളതിനിവിടെ പരാമർശിക്കുന്നു ഈ രണ്ട് സൂത്രങ്ങൾ. അത് വിശദീകരിക്കുന്നു. ക്വചിത് ജീവപ്രാജ്ഞയോർ ഭേദോ വിഭജിച്ചത്. ചില സ്ഥലത്ത് ജീവനും പ്രാജ്ഞനും എന്ന് വെച്ചാൽ പരമാത്മാവ്, ജീവനും പരമാത്മാവും തമ്മിലുള്ള ഭേദത്തെ പറയുന്നു ചില സ്ഥലങ്ങളല്ല. എന്ന് വെച്ചാൽ ശ്രുതിയിലതുണ്ടല്ലോ, തസ്തുത്വം പശ്യത്തെ നിഷ്കളം ധ്യായമാന. ആ പരമാത്മാവിനെ ധ്യാനിക്കുന്നവർ അതിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് ചിലടത്ത് പറയുന്നു. ഇത് ധ്യാതൃധ്യാതവ്യത്വേന ദ്രഷ്ടവ്യത്വേന ധ്യാതാവ് ധ്യാനിക്കുന്നവൻ, ധ്യേയം ധ്യാനിക്കുന്നവനായി ഇവിടെ സാധകൻ ധ്യാതവ്യമായി പരമാത്മാവ് ദ്രഷ്ടാവ് ഇവിടെ ഇവിടെ രണ്ടും പറയുന്നുണ്ടല്ലോ. പശ്യതി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അത് ദ്രഷ്ടാവായി. ധ്യായമാന എന്ന് പറയുന്നുണ്ട്, ധ്യാതാവായി ധ്യാനിക്കുന്നവൻ ധ്യേയമായി പരമാത്മാവ്, അവന് ദ്രഷ്ടവ്യമായി പരമാത്മാവ്. ഇവിടെയൊക്കെ ആ ഭേദത്തെ പറയുന്നുണ്ട്. ഈ ഭേദത്തെയാണ് യോഗത്തിൽ എന്നും പരാമർശിക്കുന്നത്. പറയുന്നു അങ്ങനെ ഒരു ഭേദത്തെ ശ്രുതി എന്ന് പറയുന്നുണ്ട്. പരാത്പരം പുരുഷം ഉപയീതി ഉപതിയിൽ ഉപയീതി ദിവ്യം. അവിടെയൊക്കെ പ്രിന്റിംഗ് മിസ്റ്റേക്കുണ്ട്. പരാത്പരമായ പുരുഷനെ പ്രാപിക്കുന്നു, ദിവ്യമായ പുരുഷൻ അവിടെ പ്രാപിക്കുന്നവൻ വേറെ, പ്രാപ്യമായ പരമാത്മാവ് വേറെ, അവിടെയും വ്യത്യാസമുണ്ട്. ഇത് ഗന്ധവ്യത്വേന, അവിടെ ഗന്ധാവായി ധ്യാനിക്കുന്നവൻ ഗന്ധവ്യമായി പരമാത്മാവ്. സർവാണി ഭൂതാനി അന്തരോ യമയതി ഇത് നിയന്ത്ര നിയന്ത്രവ്യത്വേന. അവിടെ സർവാണി ഭൂതാനി അന്തരോ യമയതി, ഏതൊരുവനാണോ അന്തരാത്മാവായിരുന്ന് സർവത്തെയും യമനം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നിയന്താവായും നിയന്തവ്യമായും നിയന്താവായിരിക്കുന്നു പരമാത്മാവ്, നിയന്തവ്യനായി ജീവന്മാര്. ഇവിടെയെല്ലാം ധ്യാതാവായിരിക്കുന്നു ജീവൻ, ദ്രഷ്ടാവായിരിക്കുന്നു ജീവൻ, ഗന്ധാവായിരിക്കുന്നു ജീവൻ, നിയന്തവ്യമായി ജീവൻ, അന്യമായി പരമാത്മാവ്. ഭേദം ഇവിടെ പറയുന്നു, ശ്രുതി തന്നെ നേരിട്ട് പറയുന്നു. ക്വചിത്തു ത്വയോരേവ അഭേദോ വിധിച്ചതി, എന്നാൽ ചിലടത്ത് അങ്ങനെയല്ല, ഭേദം ഇല്ല, അഭേദത്തെ പറയുന്നു. എങ്ങനെ? തത്വമസി അഹം ബ്രഹ്മാസ്മി യേശ തേ ആത്മാ സർവാന്തര യേശ ആത്മാന്തരിയാമി അമൃത വീതി. ഇവിടെയെല്ലാം അഭേദത്തെ പറയുകയാണ്. ഭാഷകാരം പറയുന്നത് രണ്ടും ശ്രുതി തന്നെയുണ്ട്. ചിലടത്ത് ഭേദത്തെ പറയുന്നു, ചിലടത്ത് അഭേദത്തെ പറയുന്നു. തത്രയവും ഉഭയവ്യപദേശേ ആണ് സൂത്രം. ഉഭയവ്യപദേശാത് തു അഹികുണ്ടലവത് ഉഭയവ്യപദേശേ സതി അഭേദ ഏവ ഏകാന്തതോ ഗൃഹ്യത്തെ ഭേദവ്യപദേശവും നിരാലംബനേവസ്യ. ഇവിടെ രണ്ടും പറയുന്നു, ചിലടത്ത് ഭേദത്തെ പറയുന്നു, ചിലടത്ത് അഭേദത്തെ പറയുന്നു. ഇതിലെ സിദ്ധാന്തമനുസരിച്ച് നേരത്തെ പറഞ്ഞല്ലോ സ്വമതം, സിദ്ധാന്തമനുസരിച്ച് അഭേദത്തെ സ്വീകരിക്കും. അങ്ങനെ അഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭേദത്തെ പറഞ്ഞിരിക്കുന്നതോ അത് അപ്രാമാണികമാകും ആ വാക്യങ്ങൾ എന്നാണ്. തത്രയും ഉഭയം വ്യപദേശേ സതി രണ്ടു തരത്തിലും പറഞ്ഞിരിക്കെ ഉഭയം വ്യപദേശങ്ങൾ, ഉഭയത്തെയും പറയുന്ന വ്യപദേശങ്ങൾ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കെ എന്റെ അഭേദേവ ഏകാന്ത ഗൃഹ്യത്തെ, ഏകാന്തമായി അഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അഭേദത്തെ മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭേദവ്യപദേശവും നിരാലംബനവും, പിന്നെ ഈ ഭേദശ്രുതികളോ അത് അപ്രാമാണികമാവും, നിരാലംബനമാകും, അപ്രാമാണികമാകും. അത ഉഭയവ്യപദേശ ദർശനാത് അഹികുണ്ടലോ തത്ര തത്വം ഭവിതം അർഹതി. അതുകൊണ്ട് രണ്ടും പറഞ്ഞിരിക്കുന്നു, ഭേദത്തെയും പറഞ്ഞിരിക്കുന്നു, അഭേദത്തെയും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അഹികുണ്ടലവ് തത്ര തത്വം ഭവിതം അർഹതി. അഹികുണ്ടലത്തെ പോലെ ഇവിടെ സ്വീകരിക്കണം തത്വത്തെ. അഹികുണ്ടലത്തെ പോലെ സ്വീകരിക്കണം, അഹികുണ്ടല ന്യായം അതിവിടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതെന്താണ് ഈ അഹികുണ്ടല ന്യായം എന്ന് പറയുന്നത്? യഥാഹി യഥ അഹിരിത്യഭേദ അഹി എന്ന് പറഞ്ഞാൽ സർപ്പം, അത് ഒന്നാണ്. സർപ്പം എന്ന് പറയുന്നത് ഏകമാണ്. അപ്പൊ അഹിത്വേന ഏകമായിരിക്കുന്നു. എന്നാൽ കുണ്ടല ആഭോഗ പ്രാംശുത്വാധീനതു ഭേദ ഏവം ഇഹാപി. ഇതാണ് അഹികുണ്ടല ന്യായം. അഹി ഏകമായിരിക്കെ തന്നെ അതേ അഹി തന്നെ കുണ്ടലരൂപത്തിലിരിക്കുന്നു, ചുരുണ്ടുകൂടിയിരിക്കുന്നു. അപ്പം അതിന് വ്യത്യാസമുണ്ട്. സർപ്പം എന്നുള്ളത് വ്യത്യാസമില്ല, പക്ഷെ ചുരുണ്ട പാമ്പ്, അങ്ങനെ പാമ്പിനൊരു വ്യത്യാസം വന്നു. ആഭോഗം പാമ്പിൻ്റെ പത്തി, അപ്പോൾ പത്തി വിടർത്തിയ പാമ്പ് ആഭോഗം. പ്രാംശത്വം ചിലപ്പോൾ നീണ്ടു വടി പോലെ കിടക്കുന്നു. അപ്പം ഇങ്ങനെ സർപ്പത്തിൽ തന്നെ ഭേദം വരുന്നു. അപ്പോൾ ഇത് പത്തി വിടർത്തി ആടുന്ന പാമ്പ്, ചുരുണ്ട് കിടക്കുന്ന പാമ്പ്, നീണ്ടു കിടക്കുന്ന പാമ്പ്, ഇങ്ങനെ പാമ്പിൽ തന്നെ വ്യത്യാസം വരുന്നു. എന്നാൽ പാമ്പ് ഒന്നാണ് താനും. അപ്പോൾ സാറിന് പാമ്പിനെ കണ്ടിട്ട് പറയും, ഇതാ ഇത് ചുരുണ്ട പാമ്പാണ്, ഇത് നീണ്ട പാമ്പാണ്. അങ്ങനെ വിശേഷണങ്ങളോടുകൂടി പാമ്പിനെ വിശേഷിപ്പിക്കുമ്പോൾ ആ വിശേഷണ വിശിഷ്ടമായിരിക്കുന്ന പാമ്പിൽ ഭേദം വന്നു. അല്ല, ആ വിശേഷങ്ങളെല്ലാം ത്യജിച്ചിട്ട് നോക്കിയാൽ പാമ്പ് ഏകമാണ്, വിശേഷണരഹിതമായ പാമ്പ് പാമ്പ്. അപ്പോൾ ഒരേ ഒരു വസ്തുവിൽ തന്നെ വിശേഷണയുക്തമായി നോക്കുമ്പോൾ ഭേദത്തെയും, വിശേഷണരഹിതമായി നോക്കുമ്പോൾ അഭേദത്തെയും ഏകത്വത്തെയും ദർശിക്കാം. ഇതാണ് ഭേദാഭേദം. ഇതാണോ? ചിലടത്ത് വേറെ ഉദാഹരണം പറയും, വൃക്ഷവും ശാഖകളും പോലെ. വൃക്ഷം എന്ന തരത്തിൽ ഏകമാണ്, പക്ഷേ ശാഖകൾ എന്നുള്ള നിലയ്ക്ക് അനേകമാണ്. ഒരു വൃക്ഷത്തിൽ അനേക ശാഖകളുണ്ടല്ലോ. അപ്പോൾ വൃക്ഷത്തിൽ തന്നെ ഏകത്വമുണ്ട്, അനേകത്വമുണ്ട്. വൃക്ഷം എന്നുള്ള നിലയ്ക്ക് ഏകമാണ്, പക്ഷേ ശാഖകൾ ഏകമല്ലല്ലോ, പലതല്ലേ, അപ്പോൾ അനേകവുമാണ്. അതുപോലെ ഇവിടെ അഹി എന്നുള്ള നിലയ്ക്ക് ഏകമാണ്. ഈ പറയുന്ന വിശേഷങ്ങളോടുകൂടി ചേരുമ്പോൾ അവിടെ ഭേദം വരുന്നു. അപ്പോൾ ഭേദ അഭേദത്തെ ഒന്ന് സ്വീകരിക്കാം. അനേകവും അനേകവുമാണ്, ഭേദവും അഭേദവുമാണ്, ഇങ്ങനെ സ്വീകരിക്കാം. അപ്പോൾ ദ്വൈതികൾക്കെല്ലാം ഇത് സമ്മതമായ കാര്യമാണ്. അത് ഭാഷകാരൻ തന്നെ പറയുന്നു, അങ്ങനെ ഭേദത്തെ സ്വീകരിക്കത്തക്ക ശ്രുതികളുണ്ട്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭേദത്തെ സ്വീകരിച്ചുകൂടാ? അദ്വൈതത്തിൽ ഭേദത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതി പറയുന്ന എന്താണ്? ഏകമായ ബ്രഹ്മം തന്നെയാണ് നാമരൂപാത്മകമായ സ്ഥിതി. ഏകമായ ബ്രഹ്മം തന്നെയാണ് നാനാഭേദങ്ങളോടുകൂടി സ്ഥിതി. അത്രയും അദ്വൈതത്തിന് സംബന്ധമാണ്. പക്ഷെ അവിടെ അദ്വൈതത്തിൽ ഭേദത്തെ സ്വീകരിക്കുമ്പോൾ ഒന്നുകൂടി കൂട്ടിച്ചേർക്കും, എന്താണോ അത് സത്യമല്ല എന്ന് പറയും. ഭേദമുണ്ട്, പക്ഷെ ഭേദം പരമാർത്ഥമല്ല. അപ്പോൾ ഭേദാഭേദത്തെയും അദ്വൈതിയെ സ്വീകരിക്കുന്നുണ്ട്. അഭേദമായ ബ്രഹ്മത്തിൽ തന്നെയാണ് ഭേദങ്ങൾ. അഭേദമായ ബ്രഹ്മത്തിൽ ഭേദമെന്നുള്ളതല്ല, അഭേദമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ഭേദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ ദ്വൈതിയെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അഭേദമായ ബ്രഹ്മം തന്നെയാണ് ഭേദരൂപത്തിലിരിക്കുന്ന രണ്ട് സത്യമാണ്. അദ്വൈതി പറയുന്നത് അഭേദമായ ബ്രഹ്മം തന്നെയാണ് ഭേദമായി സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അത് ഒന്ന് സത്യം, അഭേദസത്യം, ഭേദം പരമാർത്ഥമല്ല. രണ്ടും തമ്മിൽ വ്യത്യാസം. പ്രകാശ ആശ്രയവത്വാ തേജസ്ത്വാ അഥവാ പ്രകാശാശ്രയവത് ഏതത് പ്രതിപത്തവ്യം. സൂത്രത്തിൽ പറയുന്നു പ്രകാശ ആശ്രയവത്വാ, പ്രകാശ ആശ്രയത്തെ പോലെ ഇത് മനസ്സിലാക്കണം. യഥാ പ്രകാശ സവിത്ര സവിതുഹു അയം സവിത്ര, സവിതാവിന്റേത് അതാണ് സവിത്ര എന്ന് പറയുന്നു. തസ്സീദം പ്രകാരം അൺപത് പ്രത്യേകം വന്നിട്ടാണ് സവിത്ര എന്ന് പറയുന്നത്. സവിത്ര ശബ്ദത്തിൽ നിന്ന് അൺപ്രത്യേകം വന്നു, ആദിവൃത്തി വന്ന് സവിത്ര എന്ന് പറയും. സവിത്ര പ്രകാശ എന്ന് വെച്ചാൽ സവിതാവിന്റെ പ്രകാശം, അതിന്റെ സ്ത്രീലിംഗമാണ് സാവിത്രി. എങ്ങനെയാണോ സവിതാവിന്റെ പ്രകാശം തദാശ്രയിച്ച സവിത, ആ പ്രകാശത്തെ ആശ്രയിച്ചിരിക്കുന്ന സൂര്യൻ അത്യന്ത ഭിന്നവും, ഇത് രണ്ടും അത്യന്ത ഭേദമുള്ളതല്ല. സൂര്യനും അതിൻ്റെ പ്രകാശവും തമ്മിൽ രണ്ടും തമ്മിൽ അത്യന്ത ഭേദമില്ല. ഉഭയോരഭി തേജസ്ത്വ അവിശേഷ, രണ്ടും എന്താണ്? തേജസ്സാണല്ലോ, സൂര്യനും തേജസ്സാണ്, സൂര്യൻ്റെ പ്രകാശവും തേജസ്സാണ്. എന്നാലും അഥച ഭേദവ്യപദേശ ഭാജു ഭവത, എന്നാലും അവിടെ ഭേദവ്യപദേശം, ഭേദത്തെ വെളിവാക്കുന്ന ശബ്ദപ്രയോഗമുണ്ട്. എങ്ങനെ? അവിടെ സവിതുഹു പ്രകാശ എന്ന് ഷഷ്ടി ഉള്ള ശബ്ദപ്രയോഗം. ഷഷ്ടി എന്ന് പറയുന്നത് സംബന്ധത്തെ കാണിക്കുന്നു. അപ്പൊ ഭേദമില്ലെങ്കിൽ എന്തിനാ ഷഷ്ടി ഉപയോഗിക്കണം? അപ്പോൾ സവിതുഹു പ്രകാശ എന്നുള്ള പ്രയോഗം ഉള്ളതുകൊണ്ട് ഭേദം അവിടെ അനുഭവപ്പെടുന്നു. എന്നാൽ അത് രണ്ടും തേജസ്സാണ്, സവിതാവും തേജസ്സാണ്, പ്രകാശം തേജസ്സാണ്. അപ്പോൾ ഭേദവുമുണ്ട്, അഭേദവുമുണ്ട്. സവിതുഹു പ്രകാശ എന്നുള്ള ഷഷ്ടി പ്രയോഗം ഉള്ളതുകൊണ്ട് ഭേദം. എന്നാൽ തത്വം നോക്കുമ്പോൾ രണ്ടും പ്രകാശമാണ്, തേജസ്സാണ്, അതുകൊണ്ട് അഭേദം. അപ്പോൾ ഭേദത്തെ അഭേദത്തെ സ്വീകരിക്കും. അപ്പോൾ അവിടെ ഭേദാഭേദവാദികൾ പറയുന്നത് തത്വ അഭേദമായിരുന്നോട്ടെ, അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. പക്ഷേ വ്യവഹാരത്തിൽ ഭേദമുണ്ട്, ആ ഭേദത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല. അപ്പോൾ വ്യവഹാരത്തിലെ ഭേദത്തെ അംഗീകരിക്കേണ്ടി വരും. വ്യവഹാരത്തിലെ ഭേദം സത്തായിട്ട് അനുഭവപ്പെടുമ്പോൾ എങ്ങനെ അതിനെ നിഷേധിക്കുന്നു? അപ്പോൾ അതിനെ ഭേദത്തെ സ്വീകരിക്കുക, ഭേദാഭേദം വരും. അദ്വൈതി പറയും ശരി, തത്വത്തിൽ അഭേദമെന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വ്യവഹാരത്തിലെ ഭേദത്തെ പാരമാർത്ഥികമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വ്യവഹാരത്തിലെ ഭേദം കൽപ്പിതമാണ്, ഇത് ദ്വൈതി സ്വീകരിക്കത്തില്ല. അത് പറയും വ്യവഹാരത്തിലെ ഭേദം കൽപ്പിതമാണെന്നുള്ളതിന് പ്രമാണമില്ല. ശ്രുതിയും മറ്റു അതെല്ലാം ഭേദത്തെ പറയുകയാണ്, അഭേദത്തെയും പറയുന്നുണ്ട്. അപ്പോൾ ഭേദാഭേദം രണ്ട് സ്വീകരിക്കും. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുകയും ചിലതിന് ഒരു ഭാഗത്ത് അഭേദത്തെ പറയുന്നത് പ്രാമാണികമാണ്, ഭേദത്തെ പറയുന്നത് പ്രാമാണികമല്ല എന്നങ്ങനെ അർത്ഥം പറയും. അപ്പോൾ ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അഭേദത്തെ പറയുന്ന ശ്രുതിയും ഭേദത്തെ പറയുന്ന ശ്രുതിയും രണ്ടിനെയും സ്വീകരിക്കും, ഭേദാഭേദം സിദ്ധമാകും. ത്വൈതി അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല പല യുക്തികൾ പറയുന്നത്. എന്തായാലും അഭേദത്തെ കുറിച്ച് പറയുന്ന ശ്രുതികളുണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഒന്നിനെ സത്യമായി സ്വീകരിച്ചാൽ മറ്റൊന്നിനെ കൽപ്പിതമായി സ്വീകരിക്കേണ്ടി വരും. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അപ്പോൾ ഭേദാഭേദത്തെ ഇവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടി അതിനെ നിഷേധിക്കാൻ വേണ്ടി അതാണ് നേരത്തെ പറഞ്ഞത്, സ്വമത വിശുദ്ധയെ, തൻ്റെ സിദ്ധാന്തത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി അതിനെയും ഒന്ന് ചർച്ച ചെയ്യും. ഇനി ആരെങ്കിലും ഭേദാഭേദത്തെ, ആർക്കെങ്കിലും അതാണ് സിദ്ധാന്തം എന്ന രീതിയിൽ സ്വീകരിക്കേണ്ടി വന്നാലോ, അപ്പോൾ അതും ഞങ്ങൾ ചിന്തിച്ച് തള്ളിയതാണ് ഭേദാഭേദം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ. പക്ഷെ ഇങ്ങനെ ഭാഷ്യകാരം പറഞ്ഞെങ്കിലും പിന്നീടും പലരും ഭേദാഭേദത്തെ സ്വീകരിച്ചു, ഭേദത്തെയും അഭേദത്തെയും ഇമ്പാർക്കനും മറ്റും ഭേദാഭേദത്തെ സ്വീകരിച്ചു. പക്ഷെ അത് യുക്തിയിൽ സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നാണ്. പൂർവപത്വ യഥാ പൂർവം ഉപന്യസ്തം പ്രകാശാധിപച്ച അവൈശേഷ്യം ഇതി തഥാഏവ ഏതത് ഭവിതം അർഹതി. ഇതിനുമുമ്പ് പറഞ്ഞു പ്രകാശാധിപച്ച അവൈശേഷ്യം പ്രകാശിച്ച കർമ്മണി അഭ്യാസ. അപ്പൊ ഇതിനു മുമ്പും ഈ തത്വത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രകാശാധിപച്ച അവൈശേഷ്യം എന്നുള്ള കാര്യം. എന്നുവെച്ചാൽ അവിടെ പറയുന്ന എന്താണോ പ്രകാശം ഏതേത് ഉപാധികളെ ആശ്രയിക്കുന്നു, ആ ഉപാധികൾക്കനുസരിച്ച് അത് ഈർജു വക്രാദിഭാവത്തെ പ്രാപിക്കുന്നു, അത് സ്വാഭാവികമാണ്. അതുപോലെ ഇതും മനസ്സിലാക്കണം, ഭേദാഭേദത്തെയും അതുപോലെ മനസ്സിലാക്കണം. അഭേദം സ്വാഭാവികം, ഭേദം സ്വാഭാവികം, ഇതാണ് വ്യത്യാസം. യഥാവാ കുറൂപന്യസ്തം പ്രകാശാധിപച്ച അവൈശേഷ്യമിതി. പ്രകാശാധിപത്യ അവൈശേഷ്യം എന്ന് പറഞ്ഞല്ലോ, തഥൈവ ഏതത് ഭവിതം അർഹതി. അതുപോലെ തന്നെ ഇതും മനസ്സിലാക്കണം, തഥാഹി അവിദ്യാകൃതത്വാത് ബന്ധസ്യ വിദ്യയാ മോക്ഷ അവപദ്ധ്യതി. ബന്ധം എന്ന് പറയുന്നത് അവിദ്യാകൃതമാണ്, വിദ്യയാ മോക്ഷപദ്ധ്യതി. മോക്ഷം വിദ്യ കൊണ്ടാണ്, ഇത് പലതവണ പറഞ്ഞ കാര്യമാണ്. യദി പുനഃ പരമാർത്ഥദൈവ ബദ്ധ കശ്ചിത് ആത്മാഹി കുണ്ഡല ന്യായേന പരമാത്മന സംസ്ഥാനഭൂത പ്രകാശാശ്രയ ന്യായേന ച ഏകദേശഭൂത അഭ്യുഗമ്യേത തത് പരമാർത്ഥികസ്യ ബന്ധസ്യ തിരസ്കർത്തും അശക്യത്വ മോക്ഷശാസ്ത്ര വൈയർത്ഥ്യം പ്രസജ്ജേത നചാത്ര ഉഭവ വിഭേദാഭേദോ ശ്രുതി തുല്യവത് വ്യപതിശതി. അപ്പോൾ ഈ അഹികുണ്ടല ന്യായത്തെ സ്വീകരിച്ചുകൊണ്ട് പാമ്പ് ഏകമാണെങ്കിലും അത് നീണ്ടിരിക്കാം, ഉരുണ്ടിരിക്കാം, പത്തി പിടർത്തിയാടാം, അതുകൊണ്ട് അതിന് പല ഭാവങ്ങളുണ്ട്. ഇതെല്ലാം പരമാർത്ഥമാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭേദത്തെയും സത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഭേദം സത്യമായി സ്വീകരിക്കേണ്ടി വരും, ബന്ധം സത്യമായി സ്വീകരിക്കേണ്ടി വരും, മുക്തി അസംഭവമായിരിക്കും. കാരണം ജീവാത്മ പരമാത്മ ഭേദം അതിവിടെ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്നു. ഓരോരുത്തരും അറിയുന്നു താൻ പരമാത്മാവല്ല, ജീവാത്മാവാണ്. പരമാത്മാവ് വേറെയാണ്, താൻ പരമാത്മാവിൽ നിന്ന് അന്യനാണ്. ഈ അനുഭവസിദ്ധമായിരിക്കുന്ന ഭേദം സത്യമാണെങ്കിൽ സത്യത്തിൽ നിന്ന് മോചനം സാധ്യമല്ല. സത്യമൊന്നും സത്യമായി തന്നെ ഇരിക്കും. അങ്ങനെ കരുതുന്നവന് മുക്തി സാധ്യമേ അല്ല. അതാണ് നമ്മുടെ യോഗി സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നു. ആ യോഗി പരമാത്മാവിൽ നിന്ന് തന്നെ അന്യമായി കരുതുകയാണെങ്കിൽ ആ യോഗി അന്യനായിരിക്കുന്ന തന്നെ പരമാത്മാവിനെയും വേറെ വേറെ കാണുന്നു. രണ്ടും തമ്മിലുള്ള ഭേദം അതും സത്യമായി തന്നെ കാണുന്നു. ഇവനെവിടെയാ മുക്തി? പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് എന്താ പ്രയോജനം? മുക്തി അസാധ്യമായി. ഭേദത്തിൽ നിന്നാണ് മുക്തി വരേണ്ടത്. ഭേദം സത്യമായാൽ ഭേദത്തിൽ നിന്ന് മുക്തിയില്ല, സത്യത്തിൽ നിന്ന് ആർക്കും മുക്തി. ഭേദം കൽപ്പിതമായാൽ മാത്രമേ മുക്തി സാധ്യമാകൂ. അപ്പോൾ യോഗിനി പരമാത്മാവിനെ സാക്ഷാത്കരിച്ചാലും ശരി, ഭേദത്തെ സത്യമായി കണ്ടുകഴിഞ്ഞാൽ യോഗിക്ക് മുക്തിയില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അതിനെ നിഷേധിക്കുന്നത്. യോഗിക്ക് സാക്ഷാത്കാരം ഇല്ലെന്ന് പറയുന്നില്ല. യോഗി ശമദമാദികൾ അഭ്യസിക്കുന്നില്ല എന്ന് പറയുന്നില്ല. യോഗി ധാരണ ധ്യാന സമാധികൾ അനുഷ്ഠിക്കുന്നില്ല, കാര്യമൊന്നും പറയുന്നില്ല. യോഗി സാക്ഷാത്കരിക്കുന്നുണ്ട്, പക്ഷെ യോഗിക്ക് മുക്തിയില്ലെന്നാ പറയുന്നു. അപ്പൊ എന്തിനാണോ ഒരാൾ ധ്യാനിക്കുന്നത് അതിന്റെ പ്രത്യക്ഷമായ അനുഭവം ഉണ്ടാകുന്നു. അത് യോഗശാസ്ത്രത്തിൽ ധ്യാനിക്കാൻ ഒരുപാട് ആലംബനങ്ങളെ പറയുന്നുണ്ട്. യഥാ അഭിമത ധ്യാനാത്വാ, അഭിമതമായിരിക്കുന്ന എന്തിനേയും ധ്യാനിക്കാം, എന്തിനു ധ്യാനിച്ചാലും അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അത് സംഭവിക്കാം, പക്ഷെ മുക്തി ഇല്ല. അവിടെ യോഗി അംഗീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ശൂന്യത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. യോഗിയും പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നു ശൂന്യത്തെ അല്ല. അപ്പൊ യോഗി ഒരുപാട് കഷ്ടപ്പെട്ട് ശമതമാദികളൊക്കെ സ്വീകരിച്ച് ധാരണ ധ്യാന സംയമം എല്ലാം ചെയ്തു, പ്രണിധാനം എല്ലാം അനുഷ്ഠിച്ച് അവസാന യോഗിയും സാക്ഷാത്കരിക്കുന്നുണ്ട്. ആ സാക്ഷാത്കാര ശൂന്യമല്ല, ശൂന്യമെന്ന് യോഗി പറയത്തില്ല. അപ്പോ എന്തായാലും ശൂന്യമാകാൻ പാടില്ല, ഇത്രയുള്ള ഭാഷ. കാരണം വേറെ എന്തായാലും വിരോധമില്ല, ശൂന്യം ഒഴികെ എന്തും ആകാം. പുരുഷനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയാം, പ്രകൃതിയെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയാം, എന്തുവേണോ പറയാം, ശൂന്യമാകാൻ പാടില്ല. അപ്പോൾ ആ സാക്ഷാത്കാരത്തെ സമാധി ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഭേദ ബുദ്ധി നശിക്കാതെ മുക്തിയില്ല. എന്തുകൊണ്ട്? ഭേദം സത്യമാണ്, അതിൽ നിന്ന് മുക്തി സംഭവിച്ചില്ല. ഭേദത്തിൽ സത്യബുദ്ധിയാണ്. അപ്പൊ സാക്ഷാത്കരിച്ചിട്ട് എന്താ കാര്യം? അതാണ് അദ്വൈതവുമായിട്ടുള്ള പ്രധാനമായ വ്യത്യാസം. ഭേദബുദ്ധി ആര് സ്വീകരിക്കുന്നു? യോഗിയായാലും കൊള്ളാം, ആരായാലും. ദ്വൈതിയായാലും ശരി, വിശിഷ്ട അദ്വൈതിയായാലും ശരി, ആരായാലും ശരി, ഇവർക്കാർക്കും മുക്തിയില്ല. അദ്വൈത മുക്തിയില്ല. പിന്നെ അവരവർക്കെല്ലാം അവരവരുടേതായ മുക്തിയുണ്ട്, പക്ഷെ അത് പാരമാർത്ഥികമല്ല എന്നാണ് അദ്വൈതി പറയുന്നത്. നമ്മളുടെ മുക്തി പാരമാർത്ഥികമല്ല. വൈകുണ്ഠത്തിലും കൈലാസത്തിലും എല്ലാം പോയ മുക്തിയുണ്ട്, അതൊന്നും പാരമാർത്ഥികമായ മുക്തി അല്ല. അതുകൊണ്ട് മുക്തി എങ്ങനെ സംഭവിക്കുന്നു? അവിദ്യാകൃതത്വ ബന്ധസ്യ, ബന്ധം അവിദ്യാകൃതമാണ്. വിദ്യയാ മോക്ഷോപത്തി, വിദ്യ കൊണ്ട് മോക്ഷം, ജ്ഞാനം കൊണ്ട് മുക്തി. അവിദ്യാകൃതം എന്ന് പറയുമ്പോൾ കല്പിതം എന്നർത്ഥം, ബന്ധം കല്പിതമാണ്. അപ്പം ബന്ധം കല്പിതമാണെന്നുള്ള അറിവ് കൊണ്ട് ആ കല്പിതമായ ബന്ധത്തിൻ്റെ നിവൃത്തി സംഭവിക്കുന്നു. കല്പിതമായ ബന്ധ നിവൃത്തിക്കപ്പുറം മോക്ഷമെന്ന് പറയുന്നൊന്നില്ല. അല്ലാതെ മോക്ഷമെന്ന് പറയുന്നൊന്ന് പ്രാപിക്കാനായിട്ടില്ല. ബാക്കി ഇവിടെയെല്ലാം നേരത്തെ പറഞ്ഞല്ലോ, ധ്യാതാവ് ധ്യാതവ്യം, ദ്രഷ്ടാവ് ദ്രഷ്ടവ്യം, ഗന്ധാവ് ഗന്ധവ്യം, ഇങ്ങനെയൊക്കെയുള്ള ഭേദങ്ങളുണ്ട്. അതെല്ലാം വാസ്തവമാണെങ്കിൽ അവിടെ എങ്ങും മുക്തിയില്ല. യതി പുന പരമാർത്ഥതയേവ ബദ്ധ കശ്ചിത്, ഒരുവൻ വാസ്തവത്തിൽ ബദ്ധനാണ്. ആത്മാ കശ്ചിത് ആത്മാ, ആത്മാവ് വാസ്തവത്തിൽ ബദ്ധനായിരിക്കുന്നു. അത് പരമാർത്ഥമാണ് എങ്കിൽ അഹികുണ്ഡല ന്യായേന, അഹികുണ്ഡല ന്യായമനുസരിച്ച്. അഹികുണ്ഡല ന്യായം അതുമായിട്ടെന്താ ബന്ധം? പരാസ്യ ആത്മനഃ സംസ്ഥാനഭൂത, പരമാത്മാവിൻ്റെ സംസ്ഥാനമാണ്, അംശമാണ് ജീവാത്മാവ് എന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിൽ പരമാത്മാവിൻ്റെ ഭാഗമായിരിക്കും ജീവാത്മാവെന്ന് സ്വീകരിക്കും. ഏതെങ്കിലും തരത്തിൽ യോഗികളെ സംബന്ധിച്ചിടത്തോളം, യോഗികളിൽ തന്നെ പലരുണ്ട്, പല യോഗികളുണ്ട്. അപ്പോൾ ഇവിടെ പതഞ്ജല യോഗത്തിലാണെങ്കിൽ അവിടെ പരമാത്മാവെന്ന് പറയുന്നത് ഒരു പുരുഷനാണ്. മറ്റു പുരുഷന്മാരെ പോലെ തന്നെ, പക്ഷെ അത് ഗുരുവായിരിക്കുന്നു ഒരു പുരുഷൻ. അങ്ങനെ ഒരു പുരുഷനായിട്ടേ സ്വീകരിക്കുന്നുള്ളൂ പരമാത്മാവിനെ. ഇവിടെ പുരുഷൻ സമാധിയില് ആ പരമാത്മാവിനെ എല്ലാം സാക്ഷാത്കരിക്കുന്നു. പ്രകൃതി പുരുഷ വിവേകമാണ് അവിടെ. താനായിരിക്കുന്ന പുരുഷന് പ്രകൃതിയിൽ നിന്നുള്ള ഭേദം അവനെ അറിയുന്നു, വിവേകഖ്യാതി. അതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ താൻ ഏകനായ പുരുഷൻ, അന്യപുരുഷന്മാരിൽ നിന്നെല്ലാം ഭിന്നനായിരിക്കുന്ന പുരുഷൻ, തൻ്റെ പ്രകൃതി, തന്നെ പോലെ തന്നെ സത്യമായിരിക്കുന്ന പ്രകൃതി, അതൊക്കെയാണ് പതഞ്ജല യോഗത്തിൽ പറയുന്നത്. അല്ലാതെ പരമാത്മാവിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുകയല്ല അവിടെ പ്രകൃതി പുരുഷ വിവേകത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭാഷകാരം പറയുന്നത്, പരമാത്മാവിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മാവ്, അങ്ങനെയുള്ള ജീവാത്മാവായിരിക്കുന്ന യോഗി ധ്യാനിച്ച് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്ന കാര്യം, അത് പാതഞ്ചലന്മാരെ സ്വീകരിക്കുന്നില്ല. ഭാഷകാരം പറയുന്നുണ്ട് അങ്ങനെയുള്ള യോഗികളും ഉണ്ടായിരുന്നു. അത് ഭക്തിയോഗികൾ എന്നല്ലേ പറയാം? ഭക്തിയോഗികൾ എന്നല്ലേ അതിനെ പറയാം? നമ്മൾ ഈ ഭാഷ അനുസരിച്ച് ഭക്തിയോഗി എന്നല്ലേ പറയാം? ഭക്തിയോഗി എന്ന് ഭാഷകാരം പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല. യോഗിക്ക് ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, അത് പാതഞ്ജലന്മാർക്കും പറയുന്നുണ്ട്. ഈശ്വരപ്രണിധാനം സാധനയായിട്ട്, യമനിയമാദികളെ പോലെ ഉള്ള ഒരു സാധനയായിട്ട് സ്വീകരിക്കുന്നുണ്ട്. നമ്മിപ്പോ മുമ്പിലത്തെ ഒരു സൂത്രത്തിൽ, ആ സമ്രാജ്ഞി എന്നുള്ള സൂത്രത്തിൽ ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് യോഗശാസ്ത്രത്തിൽ പറയുന്ന ഭക്തി, ഈശ്വരപ്രണിധാനാത്മ. പക്ഷെ യോഗശാസ്ത്രത്തിൽ ഭക്തി എന്ന് പറയുന്നുണ്ടോ? പ്രണിധാനം എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കുന്നു. യോഗസൂത്രത്തിൽ പ്രാണായാമത്തെ കുറിച്ച് പറയുന്നു. പ്രാണായാമം എന്നുള്ള വാക്കിൽ അതുപോലെ തന്നെ അഷ്ടാംഗയോഗങ്ങളുടെ എട്ട് അംഗങ്ങൾ പറയുമ്പോൾ പ്രാണായാമം പറയുന്നു, എട്ട് അംഗങ്ങൾ പറയുമ്പോൾ പ്രാണായാമം എന്ന് പറയുന്നു. അത് പറയുന്നുണ്ട് അവിടെ. പ്രച്ഛർദന വിതാരണാഭ്യാം വ പ്രാണസ്യ എന്നേ പറയുന്നു, അങ്ങനെ പറയുന്നു. പിന്നെ അതിനെ എന്ത് പ്രാണായാമം, എങ്ങനെയുള്ള പ്രാണായാമം, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയാണ്. അതുപോലെ ഇവിടെ ഈശ്വരപ്രണിധാനം എന്ന് പറഞ്ഞാൽ അതിനെ ഭക്തിയായി വ്യാഖ്യാനിക്കുന്നു. ഭക്തി ജ്ഞാനം പ്രണിധാനം, അതെല്ലാം പ്രണിധാനത്തിന്റെ ഭാഗമായോ? അത് പ്രണിധാനത്തിന്റെ ഭാഗമായി അതെല്ലാം വരുന്നു. യോഗിയോട് വ്യാഖ്യാനിക്കുന്നു അങ്ങനെ. ഈശ്വര പ്രണിധാനത്തിൽ ഭക്തിയും വരുന്നു. എന്താണ് യോഗികളും വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ പരമാത്മാവിന്റെ അംശമായി ജീവാത്മാവിനെ പാതഞ്ജലയോഗത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അത് ജീവൻ പുരുഷൻ സ്വതന്ത്രനാണ്, നിർഗുണനാണ്, ശുദ്ധനാണ്, അതൊന്നിന്റെ അംശമല്ല. പ്രകാശാശ്രയന്യായേന ച ഏകദേശഭൂതോ അഭ്യുഗമ്യ. പ്രകാശ ആശ്രയന്യായവും അവിടെ സ്വീകരിക്കുന്നുണ്ട്. പ്രകാശത്തിന്റെ ആശ്രയമായി സൂര്യൻ. ഇപ്പൊ സൂര്യനും പ്രകാശവും പോലെയാണ്, പരമാത്മാവും ജീവാത്മാവും അങ്ങനെയും അവർ സ്വീകരിക്കുന്നില്ല. പക്ഷെ ഭാഷകാരൻ ഇവിടെ പറയുന്ന അങ്ങനെ ഒരു പക്ഷത്തെ പറയുകയാണ്. ഏകദേശഭൂത സ്വാമി ഈശ്വര പ്രണിധാനാത്മാനെ സംഭവിക്കുന്ന അവർ വ്യാഖ്യാനിക്കുന്നില്ല അല്ലേ? വ്യാസ യോഗികൾ വ്യാഖ്യാനിക്കുന്നു ഭക്തി ശ്രദ്ധ എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആ ഈശ്വരനെ അല്ലല്ലോ സാക്ഷാത്കരിക്കാൻ പോകുന്നത്, അതിനെ അല്ല. അപ്പൊ അത് എങ്ങനെ സംഭവിക്കുന്നുള്ളതിന് യുക്തി അല്ല. അത് ഇപ്പൊ യമനിയമാദികളെ പോലെ ഒരു സാധനം, യമനിയമങ്ങളൊക്കെ അവിടെ പറയുന്നില്ലേ, അതുപോലെ ഒരു സാധനം. കാരണം ഈശ്വരനെ ഗുരുവായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഗുരു ഉപാസനയാണ്, ഈശ്വര ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വ്യാഖ്യാനിക്കുന്നു അങ്ങനെയുള്ള ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും, അത് സ്വീകരിക്കുന്നു. ഈശ്വര അനുഗ്രഹം കൊണ്ട് സമാധി വേഗത്തിലാകുന്നു എന്നാ പറയുന്നു. യോഗികൾ പറയുന്നു സമാധി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ഉപാസിക്കുക. ഇവിടെ പറയുന്ന പോലെ ഏകദേശഭൂതം ആയിട്ട് സ്വീകരിക്കുന്നു. ഈശ്വരന്റെ ഒരു അംശമാണ് ജീവനെന്ന് സ്വീകരിക്കുന്നില്ല. ഏകദേശഭൂത അഭ്യുഗമ്യേത തത് പാരമാർത്ഥികസ്യ ബന്ധസ്യ തിരസ്കൃത്വ അശക്യത്വ. ആദിത്യനും അതിന്റെ പ്രകാശത്തിനും ഒരേ സത്തയാണ്, അഹിക്കും അതിന്റെ ആകാരത്തിനും ഒരേ സത്തയാണ്, സമാന സത്തയാണ്. അങ്ങനെ ജീവനെ ഈശ്വരന്റെ ഒരു അംശമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനും ജീവനും ഒരേ സത്തയാണ്. ഈശ്വരൻ എങ്ങനെയാണോ സത്യമായിരിക്കുന്നത് അതുപോലെ ജീവന് സത്യമാണ്. രണ്ടും സത്യമാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ഭേദവും സത്യമാണ് എന്ന് വരും. തഥാ പാരമാർത്ഥികസ്യ ബന്ധസ്യ തിരസ്കൃത്വം അശക്യത്വ. ബന്ധം ഈ ഭേദമാണല്ലോ ബന്ധം, ഭേദം സത്യമാണ്, ബന്ധം സത്യമാണ്, അതിനെ നിഷേധിക്കാൻ സാധ്യമല്ലാതെ വരും. പാരമാർത്ഥികസ്യ ബന്ധസ്യ തിരസ്കൃത്വം അശക്യത്വ മോക്ഷശാസ്ത്ര വൈയർത്ഥ്യം പ്രസംഗിച്ചു. പിന്നെ മോക്ഷശാസ്ത്രത്തിന് എന്താ പ്രയോജനം? ഭേദം സത്യമായി കഴിഞ്ഞാൽ, ഭേദമാണ് ബന്ധമെങ്കിൽ മോക്ഷശാസ്ത്രത്തിന് പ്രയോജനമില്ലാതെ വരുന്നു. അപ്പം ഭേദശാസ്ത്രം ഒന്നും തന്നെ മോക്ഷശാസ്ത്രമായി സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നാണ്. പക്ഷെ ഇവിടെ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭേദവും അഭേദവും അതിന് സമാനം പറയുന്നു. നചാത്ര ഉഭവഭി ഭേദാഭേദോ ശ്രുതി തുല്യവത് വിപദിശ്യതി. ശ്രുതിയിൽ പറയുന്നുണ്ട് ഭേദാഭേദങ്ങൾ, പക്ഷേ തുല്യം പോലെയല്ല പറയുന്നു. ഉഭവഭി ഭേദാഭേദവും ഈ ഭേദാഭേദങ്ങൾ രണ്ടും തുല്യം പോലെ ശ്രുതി പറയുന്നില്ല. അഭേദമേവ ഹി പ്രതിപാദ്യത്വേന നിർദ്ദിശതി ഭേദന്തോ പൂർവസിദ്ധമേവ അനുവദതി അർത്ഥാന്തര വിവക്ഷയ. അഭേദമാണ് ഇവിടെ പ്രതിപാദ്യമായി, അതായത് ശ്രുതിയുടെ വിഷയമായി നിർദ്ദേശിക്കുന്നു അഭേദത്തെയാണ്. ഭേദം എന്ന് പറയുന്നതോ ശ്രുതി പറയേണ്ട കാര്യമില്ല, ലോകസിദ്ധമാണ്, അതിനെ അനുവാദം ചെയ്യുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭേദവും അഭേദവും നിർദ്ദേശിക്കുന്നിടത്ത് അഭേദം പരമാർത്ഥമാണ്, അതിനെ ശ്രുതി പറയുന്നു. എവിടെയെല്ലാം ഭേദത്തെ പറയുന്നു അതെല്ലാം ലോകസിദ്ധമായതിനെ ശ്രുതി ഏറ്റുപറയുന്നു, അതിന് അനുവാദം. അപൂർവമായ ഒന്നിനെ ബോധിപ്പിക്കുന്നതല്ല. അതാണ് അഭേദമേവ ഹി പ്രതിപാദ്യത്വേന നിർദ്ദിശതി. അഭേദത്തെയാണ് പ്രതിപാദ്യമായി നിർദ്ദേശിക്കുന്നത്. ഭേദന്തു പൂർവപ്രസിദ്ധമേവ അനുവദതി. ഭേദം എന്ന് പറയുന്നത് എന്താണ്? പൂർവപ്രസിദ്ധമായ ഇതിനെ അനുവാദം ചെയ്യുന്നു അർത്ഥാന്തര വിവക്ഷയ. അത് അർത്ഥാന്തര വിവക്ഷ എന്ന് പറയുന്നത് എന്താണ്? അത് അസത്യമാണ് എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടി ഭേദത്തെ അനുവാദം ചെയ്യുന്നു. അർത്ഥാന്തരം എന്ന് പറയുന്നത് ഭേദം സത്യമാണ്, അതാണ് ശ്രുതിയുടെ അർത്ഥം. ഭേദം എന്ന് പറയുന്നത് അർത്ഥാന്തരമാണ്, അത് അസത്യമാണ്. അത് അസത്യമാണ് എന്ന് പറയുന്നതിന് വേണ്ടി അതിനെ അനുവാദം ചെയ്യുന്നു. അതാണ് അർത്ഥാന്തര വിവക്ഷയ അനുവദതി എന്ന് പറയുന്നത്. മുഖ്യാർത്ഥം അസത്യം, മുഖ്യാർത്ഥം സത്യം അഭേദം, അർത്ഥാന്തരം എന്ന് പറയുന്നത് അസത്യമാണ്. തസ്മാത് പ്രകാശാദി വച്ച ആ വൈശേഷ്യം ഇതി ഏഷയേവ സിദ്ധാന്ത. അതുകൊണ്ട് പ്രകാശാദിവച്ച വൈശേഷ്യം ഇതി ഏഷയേവ സിദ്ധാന്ത. അതുകൊണ്ട് പ്രകാശാദിവച്ച അവൈശേഷ്യം ഇതിയേഷയവ സിദ്ധാന്തം ഇതാണ്. മുമ്പ് പറഞ്ഞ പ്രകാശാദിവച്ച അവൈശേഷ്യം എന്ന് പറഞ്ഞാണ് സിദ്ധാന്തം. അത് കഴിഞ്ഞു വന്ന ഉഭയവിദേശത്തു അഹികുണ്ഡലവത് എന്ന് പറഞ്ഞതും പ്രകാശാശ്രയത്വാ തേജസ്വ എന്ന് പറയുന്നതും സിദ്ധാന്തമല്ല, സിദ്ധാന്തത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഭേദാഭേദവാദത്തെ കാണിച്ചിരിക്കുകയാണ്. തസ്മാത് പ്രകാശാധിപത്യ അവൈശേഷ്യം ഇത്യേഷയേവ സിദ്ധാന്തം. അഭേദം സത്യം, ഭേദം പറയുന്നത് സത്യമല്ല എന്നാണ്. ഇവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്, എന്താണ് സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്നത്? സത്യം ശിവൻ സുന്ദരം എന്ന് പറയാൻ നമ്മളിപ്പോൾ അദ്വൈതമാണ് ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ട് സച്ചിദാനന്ദം തന്നെ. ഇനി ആർക്കും സംശയമുണ്ടല്ലോ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. സച്ചിദാനന്ദം എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ശിവം സുന്ദരം. അത് സച്ചിദാനന്ദം എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വ്യാഖ്യാനിച്ച അതിനെയാണ്. ഇനി അതിനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇനി അതല്ല, അത് പോരാ ഞങ്ങൾക്ക്. ശൈവ സിദ്ധാന്തം അനുസരിച്ച് എന്താണ് സത്യം ശിവസുന്ദരം എന്നുള്ളത്? ശൈവ സിദ്ധാന്തം അനുസരിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് അതിനേറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പ്രതിഭിജ്ഞാ സിദ്ധാന്തം, കാശ്മീരി ശൈവിസം. അത് ഒന്ന് മനസ്സിലാക്കുക. അതിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, അതെല്ലാം വായിച്ചിട്ട് അതിൽ നല്ല പണ്ഡിതന്മാരും വിദ്വാൻമാരും ഒക്കെ ആകുക. അതാണ് അതിൻ്റെ വഴി. അല്ല അദ്വൈതമാണെങ്കിൽ ഇതാണ് എളുപ്പം, സച്ചിദാനന്ദം. അല്ലെങ്കിൽ ആ വഴിക്ക് പരിശ്രമിക്കുക, അതിന് കുറച്ച് പണിയെടുക്കേണ്ടി വരും, കുറേയധികം ഗ്രന്ഥങ്ങളുടെ അധ്യയനം വേണ്ടി വരും. അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു ഇതുപോലെ അദ്വൈതം പോലെ തന്നെ മറ്റൊരു ദർശനമാണ്, അത് അധ്യയനം ചെയ്യണം. അതിന് നമുക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ചൊരു പരിപാടി തുടങ്ങാം, കാശ്മീരി സർവീസ്. അല്ല, ഇനി ചുരുക്കത്തിൽ ആർക്കെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാരണ്യ സ്വാമിയുടെ സർവദർശന സംഗ്രഹം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ പ്രതിഭിജ്ഞാ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക, ചുരുക്കത്തിൽ മനസ്സിലാക്കുക എന്താണ് ശൈവ സിദ്ധാന്തം എന്ന്. ശൈവ സിദ്ധാന്തത്തിലാണത് പ്രധാനമായി പറയുന്നത്. അതൊന്നും മനസ്സിലാക്കാൻ കുറുക്ക് വഴികളൊന്നും ഇല്ല.